ഉള്ളതായി അനുഭവപ്പെടുന്നതെല്ലാം ജഡമാണ്. നേരത്തെ പറഞ്ഞ എന്താണ്, ഉള്ളതെല്ലാം ആദിമസത്ത എന്ന് പറഞ്ഞു. ഉള്ളതെല്ലാം ആദിമസത്തയാണ് എന്ന് പറഞ്ഞു. ഇപ്പൊ പറയുന്ന എന്താണ്, ഇത് സർവവും ജഡമാണ്, സത്തയും ജഡവും എന്നാണ്. ഇപ്പൊ പറയുന്ന എന്താണ്, ആദ്യം പറഞ്ഞതെല്ലാം സത്തയാണ്, ഇവ പറയുന്ന എന്താണ്, ഇതെല്ലാം ജഡമാണ്. അപ്പൊ ഇതെങ്ങനെ ശരിയാവും, ഒന്നിനെ തന്നെ സത്യമെന്നും ജഡമെന്നും പറയും. സാറിന് ജഡമെന്ന് പറയുന്ന ഏതിനാണ്? നിശ്ചയ ജഡമെന്ന് പറയും. ചത്തുപോയി പിന്നെ കിടക്കുന്നത് ചത്തുപോയി എന്ന് പറഞ്ഞു. എന്റെ സത്ത പോയെന്നാണ് ചത്തുപോയെന്ന് പറയുന്നത്. അപ്പൊ അതിന് സത്തയായിരുന്നു എന്താ, എന്താണ് അതിന് സത്തയായിരുന്നു? ജീവൻ, ജീവനാണ് സത്യമായിട്ടുള്ളത്. ചത്തുപോയി, സത്ത പോയി എന്ന് പറഞ്ഞാൽ ജീവൻ പോയെന്ന്. ഈ ജീവനാണ് അതിനെ ചൈതന്യവത്താക്കുന്നു ഈ ശരീരത്തിൽ. ചൈതന്യം, ബോധം, അത് തന്നെയാണ് സത്ത. സത്തയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് എല്ലാ രൂപത്തിലും ഇരിക്കും, ബോധരൂപത്തിലും ഇരിക്കും, എന്നാൽ ജഡരൂപത്തിലും ഇരിക്കും. സത്തയുടെ ഒരു പ്രത്യേകതയാണ്. ഇങ്ങനെ ജീവിച്ചിരിക്കുന്നു, ജീവിച്ചിരിക്കുമ്പോൾ പറയും, ഒരാൾ സ്വയം പറയുന്നത് ഞാൻ ഉണ്ട്, ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവെന്താണ്? എനിക്ക് കൊടുത്തിടും. ഞാൻ ചത്തുപോയോ ഇല്ലേ എന്നിപ്പോ നമുക്ക് എങ്ങനെ അറിയാം? ഓരോരുത്തരും ഇപ്പൊ എങ്ങനെ അറിയുന്നു ഞാൻ ചത്തുപോയിട്ടില്ല എന്ന്? എങ്ങനെ അറിയുന്നു? അതും അറിയത്തില്ല. ശ്വാസോച്ഛ്വാസം നടക്കുന്നുണ്ട്, ഉറക്കത്തിലും ശ്വാസോച്ഛ്വാസം നടക്കുന്നുണ്ട്. ഞാൻ ചത്തുപോയിട്ടില്ല, ജീവനുണ്ടെന്ന് അവിടെ അറിവുണ്ടോ? ഉണ്ടോ? ഉറക്കത്തിൽ ആരെങ്കിലും അറിയുന്നുണ്ടോ ഞാൻ ചത്തിട്ടില്ല, ജീവനോടെ ഇരിക്കുന്നു? ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? അപ്പോൾ ഞാൻ ഉണ്ട് ഇവിടെ എന്നുള്ള ഈ അനുഭവമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ്, എനിക്ക് തെളിവ്. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഡോക്ടർക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വേറൊരാൾക്ക് പറയാം, അയാൾ ഉറങ്ങിക്കിടക്കുകയാണ്, ചത്തിട്ട്, ഇനി ബോധം കെട്ട് കിടക്കുകയാണ്, തീരെ ബോധം. ഡോക്ടർ പരിശോധിച്ചിട്ടുണ്ട്, അയാള് മരിച്ചിട്ടില്ല, അവരുടെ ഇതൊക്കെ തെളിവാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് തെളിവ് എന്താണ്? ഞാനുണ്ടെന്നുള്ള ഈ അനുഭവം, അനുഭവമുള്ളതുകൊണ്ട് ജീവിച്ചിരിക്കുന്നു. ഞാനുണ്ട് എന്ന് പറഞ്ഞ അവിടെ എന്താണ്? തന്റെ അസ്തിത്വം താനറിയുന്നു, അവിടെ തന്റെ സത്യം. ഇനി ഞാൻ മരിച്ചു എന്നിരിക്കട്ടെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടക്കുന്ന എന്തായിരിക്കും? എന്റെ ബോഡി. എനിക്ക് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് എനിക്ക് എന്തെങ്കിലും കരുതുണ്ടോ? എനിക്കൊരു തെളിവുണ്ട്. പിന്നെ എനിക്ക് പറയാൻ പറ്റില്ല അവകാശം വാദം എനിക്ക് ഉന്നയിക്കാൻ പറ്റില്ല. അത് ഞാൻ ജീവിച്ചിരിക്കുകയാണ്, എല്ലാവരും കൊണ്ടുള്ള ഞാനുണ്ട്, ഞാൻ പോയിട്ടില്ല. മനസ്സിലായോ? നിങ്ങളീ സ്വാമിമാരെ സമാധി ഇരുത്തുമ്പോഴേ, എന്റെ ചടങ്ങ് കാണത്തുമ്പോഴത്തേക്ക് ഇത്തിരി വൃത്തിയായിട്ട് ചെയ്യും. കാണാൻ ഒരു ഭംഗിയൊക്കെ വരത്തക്ക. ഇതെന്തായാലും ജീവിയിലൊക്കെ എടുത്തെല്ലാവരും കാണിക്കും. കൊച്ചുപിള്ളേർക്ക് കണ്ട പേടിയാകുന്ന രീതിയിൽ മൂക്കിന്റെ അകത്തുനിന്ന് കൊമ്പ് പോലെ ഇത്ര ഭംഗിയൊക്കെ വെച്ച് രണ്ട് കൊമ്പ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നാമത് തന്നെ ആൾക്കാർക്ക് ശവം കണ്ട പേടിയാണ്. അതൊക്കെ ശ്രദ്ധിക്കണം. ഇന്നലെ ഒരു എന്താണ് ഒരു അച്ഛൻ മരിച്ചു, ടി വിയിൽ കാണും, നോക്കി എങ്ങനെ ഇരിക്കുന്നു കണ്ടായിരുന്നു. ആർക്കും കണ്ട പേടിയാക്കില്ല. ഇതെന്നോടൊരു ഒരു ചെറിയ കുട്ടി എന്നോട് വിളിച്ചു ചോദിച്ചു, സിവിലിൽ ഏതോ സ്വാമി സമാധിയായെന്ന് പറഞ്ഞാൽ സ്വാമിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാനല്ല, അത് വേറെ സ്വാമി. അങ്ങനെ ടി വി നോക്കിയപ്പോഴത്തേക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. രണ്ടു ദിവസം കാരണം ഈ പഞ്ഞിയൊക്കെ ഇങ്ങനെ വളരെ വൃത്തികേട്. അതൊക്കെ അങ്ങ് അകത്തോട്ട് കയറ്റി വെക്കണം. എന്തായാലും നമ്മൾ ഇങ്ങനെ എടുത്ത് ഫോട്ടോ എടുത്ത് ആൾക്കാർ കാണിക്കുകയില്ല. അതൊക്കെ ഇന്ന് നഴ്സുമാരും ഡോക്ടർമാരും വിചാരിച്ച് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയായിട്ട് വയ്ക്കും. ചെറുപ്പകാലത്തൊക്കെ നമ്മളെങ്ങനെ ഇരുന്നു അതുപോലെ. ആർക്ക് അങ്ങോട്ട് നോക്കിയാലും പിന്നെ ഒരിക്കലും ഇവിടെ നോക്കാൻ തോന്നും. അതൊക്കെ അവരെ കണ്ടു പഠിക്കും. അവരിങ്ങനെ ഇരുത്തുക ചെയ്യും. കസേരകളൊക്കെ നല്ല ഭംഗിയായിട്ട് ഇരിക്കും. നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അവരുടെ എല്ലാ ഡ്രസ്സുകളും ഒക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് ഇരുന്ന് ആർക്കും കണ്ട ഒരു അറപ്പ് തോന്നും. അതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ ചെയ്തതുപോലെ ചെയ്യണം. എന്താണ് ഡൊണേറ്റ് ചെയ്യണം? അങ്ങനെ ഒരു ശല്യമില്ലല്ലോ. ഇതുപോലെ കെട്ടി അലങ്കരിച്ച് ആൾക്കാരെ പേടിപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല. പേടിയില്ലാത്തവർ അതെടുത്ത് കൈകാര്യം ചെയ്യാം. കീറുകയോ മുറിക്കുകയോ എന്തെങ്കിലും ചെയ്യാം. ഇത് രണ്ടിന്റെ ഇടയ്ക്കായി പേടിപ്പിക്കുന്ന രീതിയിൽ ചെയ്യാൻ പോകാം. മറ്റ് കണ്ട ഒരു ശവമാണെന്ന് പോലും തോന്നത്തില്ല. ഞാനിപ്പോ രണ്ടു മൂന്ന് പേരുടെ കണ്ടിട്ട് അതിന് മുമ്പൊരു പ്രസിദ്ധനായൊരു മരിച്ചല്ലോ, അതും വളരെ വളരെ നീറ്റാക്കി. അപ്പൊ അങ്ങനെ ഒരാൾ മരിച്ചു കിടക്കുമ്പോ അയാൾക്ക് തെളിവൊന്നുമില്ല, അയാള് ജീവിച്ചിരിക്കുന്നു, ബാക്കിയുള്ളവർക്ക് തെളിവുണ്ടോയില്ല. പക്ഷെ അവിടെ എന്തുണ്ട്? ഇവ എന്തെങ്കിലും അവിടെ അസ്തിത്വമുണ്ട് അല്ലേ? ഇതാ കിടക്കുന്നു എന്നൊക്കെ പറയുന്നു, അതാ ഇരിക്കുന്നു, സ്വാമി ഇരിക്കുന്നു, സ്വാമിയുടെ അസ്തിത്വോടെ പറയുന്നു. ജഡത്തിന്റെ അസ്തിത്വമാണെന്നേ ഉള്ളൂ, ചൈതന്യത്തിന്റെ അസ്തിത്വം. ഈ ചൈതന്യം ഉള്ളിടത്ത് ചൈതന്യത്തിന്റെ അസ്തിത്വം അയാൾ സ്വയം അറിയുന്നു. ചൈതന്യം ഇല്ലെങ്കിൽ ജഡത്തിന്റെ അസ്തിത്വം എല്ലാവരും അറിയും. ഇതാണ് അസ്തിത്വത്തിന്റെ ഒരു പ്രത്യേകത. അതാണ് ഈ ചൈതന്യവും അസ്തിത്വവും തമ്മിലുള്ള ഒരു പ്രത്യേകത. അസ്തിത്വം സർവത്ര അറിയാൻ പറ്റും. ചൈതന്യം ചേതൻ ബോധം എന്ന് പറയുന്നത് ജീവനുള്ളിടത്തെ അറിയും. ജീവന്റെ അടയാളമായി നമ്മൾ സാധാരണ പറയുന്നത് തന്നെ അതാണ് എന്ത്? ബോധം. ചെറിയ അളവിലെങ്കിലും കാണും. ഏകകോശ ജീവിയാണെങ്കിൽ ജീവനുണ്ടെങ്കിൽ അവിടെ ചെറിയ ബോധം കാണും, ഇല്ലെങ്കിൽ അത് ജീവനില്ല. അതുകൊണ്ടാണ് വൈറസിന് ജീവനുണ്ടോ ഇല്ലയോ തർക്കം നടത്തുന്നത്, തീരുമാനിക്കാൻ പറ്റില്ല. ഇത്രയും സൂക്ഷ്മമായ കാര്യങ്ങളാണ് അവിടെ ജീവനുണ്ടോ ഇല്ലയോ എന്ന് തീർത്ത് പറയാൻ പറ്റില്ല. ജീവനില്ലെങ്കിൽ ഇവിടെ ബോധമുണ്ട്. ജീവനുണ്ടെങ്കിൽ അവിടെ ബോധം ഉണ്ടായിരിക്കും, ഒന്നിൽ അത് പ്രകടമായിരിക്കും ജാഗ്രതും സ്വപ്നവും, അല്ലെങ്കിൽ സുഷുപ്തി ബോധം എങ്ങനെയായിരിക്കും? അത് അപ്രകടമായി പ്രകടമാകത്തില്ല. ജീവനുണ്ടാണ് പ്രകടമാകത്തില്ല. ഈ ബോധം എന്ന് പറയുന്നത്, ഈ സത്യം എന്ന് പറയുന്നത് രണ്ടും ബ്രഹ്മത്തിന്റെ ലക്ഷണമാണ്. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തൊക്കി ബ്രഹ്മ അവിടെ അവൻ ചർച്ച ചെയ്ത് ഇതുവരെ എത്തി എന്നുള്ളതേ ഉള്ളൂ. ഈ സത്തയുടെ പ്രത്യേകത ഇതാണ്, ബോധം. ജ്ഞാനം എന്ന് പറയുന്നതിൽ നിന്നും പ്രത്യേകത എന്താണ്? ഈ സത്ത എന്ന് പറയുന്നത് നാമരൂപങ്ങളിലെല്ലാം സർവോ നാമരൂപങ്ങൾ. നാമരൂപങ്ങളാണ് എന്ന് പറയുന്നത് ജഡം. എന്താണ് ജഡം? മുമ്പ് പറഞ്ഞ എന്താണോ ആദിമസത്തയാണ് ഉള്ളതല്ല എന്ന് പറയുന്നു. ഇപ്പൊ എന്ത് പറയുന്നു? ജഡം ഇത്, ഈ ഉള്ളതല്ല ജഡമാണ്. ഇത് രണ്ടും തമ്മിൽ എന്താണ് പൊരുത്തക്കേട് വല്ലതും ഉണ്ടോ? അത് രണ്ടും ഒന്ന് തന്നെ. അതാണ് ചോദ്യം. അപ്പോ എല്ലാം സത്തയാണ്, ആദിമ സത്തയാണെന്ന് പറയുന്നു, എല്ലാം ജഡമെന്നും പറയുന്നു. ഇത് രണ്ടും എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ? കുഴപ്പമുണ്ടായി പറയുന്നേ? എന്തെങ്കിലും കുഴപ്പമുണ്ട്? എല്ലാം ആദിമസത്തയുള്ളതാണ്. ഈ ആദിമസത്തയാണ്, ഇതെല്ലാം ആദിമസത്തയാണ് എന്നിട്ട് പറയുന്നത് ഇതെല്ലാം ജഡമാണെന്നും പറയും. ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ? ഉണ്ടോ? ഇത് നമ്മുടെ അനുഭവത്തെ ആശ്രയിച്ച് പറയുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ചൈതന്യം ബോധം എന്നിന് ഇരിക്കുന്നോണ്ട് ഞാൻ പറയുന്നു, ഞാൻ ജീവനോട് ഇരിക്കുന്നു. എന്നിലൂടെ ബോധമുണ്ട്, സത്യമുണ്ട്. പക്ഷെ അവസാനം കെട്ടിപ്പൊതിഞ്ഞ് ഒഴിച്ചിടുന്ന സമയത്തോ ബോധമില്ല, സത്യപ്പോഴും. സത്ത എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ട്. എവിടെയുണ്ട്? നാമരൂപങ്ങൾ. ബോധമായിട്ടുള്ള വ്യത്യാസം. അപ്പൊ ഈ ബോധം തന്നെയാണ് സത്താരൂപത്തിൽ. ബോധരൂപത്തിലിരിക്കുന്നു ഇപ്പോ ഞാൻ, സത്താരൂപത്തിലൊരിക്കുന്നു. ഞാൻ പറയുന്നു ഞാനുണ്ട്. ഈ അസ്തിത്വം എന്ന് പറയുന്നത് എനിക്ക് എന്നിൽ അറിയാൻ പറ്റുന്നു, ഈ കാണുന്ന സർവത്തിൽ. പുസ്തകത്തെ കുറിച്ച് ഞാൻ എന്ത് പറയും? ഇത് സത്താണെന്ന് തിരിച്ചറിയുന്നു. സർവത്തെ സത്ത അറിയുന്നു. പക്ഷെ സർവത്തിൽ ഈ സത്തെ അറിയണമെങ്കിൽ, അതിലുള്ളതാണ്, എനിക്ക് ബോധം വേണം. ഇല്ലെങ്കിൽ എനിക്ക് സത്യം അറിയാൻ പറ്റില്ല. അപ്പൊ എന്റെ ഉള്ളിൽ സത്ത ഇരിക്കുന്ന ആ സത്ത, അതെന്റെ ഉള്ളിൽ ബോധമായിരിക്കുന്നു. അതാണ് പറയുന്നത്. ഞാനുണ്ട്, ഞാനെന്ന് പറയുന്നത് എന്താ? ബോധമാണ്, ഉണ്മ. എന്നിൽ തന്നെ ഞാൻ കണ്ടെത്തിയുള്ളൂ. ഞാനുണ്ട് എന്ന് പറയുമ്പോ അവിടെ ബോധവും ഉണ്മയും ഒന്നായിട്ടിരിക്കുകയാണ്. അല്ലേ, ഞാനുണ്ട് എന്നാണ് എന്റെ അനുഭവം. അവിടെ ഞാൻ എന്ന് പറയുന്ന എന്റെ അനുഭവം വേറെ, എന്റെ സത്ത വേറെ രണ്ടാക്കാൻ പറ്റും? ആർക്കെങ്കിലും അത് കഴിയുമോ? ഞാൻ വേറെ, എന്റെ സത്ത വേറെ. അങ്ങനെ നമുക്ക് എന്റെ ബോധത്തെയും എന്റെ സത്തയും എനിക്ക് വേർപിരിക്കാൻ കഴിയില്ല. ഞാനുണ്ടെന്ന് പറയും. അതുകൊണ്ട് ബോധയും സത്തയും ഒന്നായി തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഈ പുസ്തകത്തിൽ നോക്കി ഞാൻ പറയുന്നു, ഇത് സത്താണ്. ഇവിടെയോ? ഇവിടെ ബോധവും സത്തയും ഒന്നാണ്. ഞാൻ പറയുന്നു, ഇതാ ഈ പുസ്തകം ഉള്ളതാണ്. ഇവിടെ ബോധവും സത്തയും ഒന്നാണ്. ആണോ? അല്ലേ, ആണെങ്കി ഇങ്ങനെ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ എന്താണ്? ഈ വസ്തുവിനെ സംബന്ധിച്ച് എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ എന്റെ ബോധം വെച്ചുകൊണ്ട് ഞാൻ പറയും, ഞാൻ ഉണ്ട് എന്ന് അറിയുന്നത് പോലും ഇതറിയുന്നില്ല. അത് എന്റെ ഒരു ധാരണയുണ്ട്. ഞാൻ പറയുകയാണ്, ഇതിന് ജീവനില്ല, ജഡമാണ് എന്ന് ഞാൻ ധരിക്കുന്നു. എന്റെ ജീവബോധത്തിനൊരു സങ്കല്പമുണ്ട്. അതായത് പറയുന്നത്, ഇന്നത്തെ സയൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഈ ഭൂമിയിലിരിക്കുന്നു. ഈ ഭൂമിയിലിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ ജീവൻ പരിണമിച്ചു എന്നാണ് പറയുന്നത്. ജീവൻ ഉണ്ടായിന്ന് സയൻസ് പറയില്ല. സയൻസ് പറയുന്നത് എന്താണ്? ജീവൻ പരിണമിച്ചു. ഇവിടെ ജീവൻ പരിണമിച്ചപ്പോൾ ഇവിടെ ചില വസ്തുക്കളുണ്ട്. ഇവിടെ നമ്മളെ അനുഭവിക്കുന്ന ഭൗതികമായ വസ്തുക്കൾ, ആ ഭൗതികമായ വസ്തുക്കളിലാണ് ജീവൻ പ്രകടമായിരിക്കുന്നത്, പരിണമിച്ച് പ്രകടമായിരിക്കുന്നത്. വേറെ എവിടെയെങ്കിലും കൂടാനുകൂടി ഗ്രഹങ്ങളിൽ എവിടെയെങ്കിലും ഒരു ജീവൻ വന്നു കഴിഞ്ഞാൽ അത് ഇതുപോലെയുള്ള ഈ വസ്തുക്കളിൽ നിന്നും പരിണമിച്ചുണ്ടായിരിക്കണമെന്നില്ല, അവിടുത്തെ ജീവൻ വേറെ രീതിയിലായിരിക്കും. നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. ഇവിടുത്തെ ഈ മൂലകങ്ങൾ പരിണമിച്ചുണ്ടായ ജീവൻ പോലെ ആയിരിക്കില്ല, ആയിരിക്കണമെന്നില്ല. സാധ്യതയെക്കുറിച്ചാണ് പറയുന്നത്. സയൻസിനെപ്പോഴും സാധ്യതകളെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ആകാം, അല്ലാതിരിക്കാം, അല്ല ഉണ്ട് ഇല്ല എന്നല്ല. നമ്മൾ ഇവിടെ തത്വചിന്തയിലാണ് എന്ത് പറയുന്നത്? ഉണ്ട് ഇല്ല, പെട്ടെന്ന് കണ്ടല്ലുണ്ട്. അവിടെ അങ്ങനെയല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകാം, ഇല്ലാതിരിക്കും. അപ്പോൾ വേറെ എവിടെയെങ്കിലും ഒരു സാധ്യത ഉണ്ടാകാം, ഇല്ലാതിരിക്കും. ഉണ്ടായാൽ ഇങ്ങനെ ആയിരിക്കണമെന്നൊന്നുമില്ല. എന്ന് വെച്ചാൽ അവിടുത്തെ മൂലകങ്ങൾ എന്തോ അതിനനുസരിച്ചായിരിക്കും അവിടെ ജീവൻ പ്രകടനം. ഉറപ്പില്ല, സാധ്യത. അപ്പൊ ഇവിടെ ഇപ്പൊ ഇങ്ങനെ പ്രകടമായിരിക്കും. ഈ അനുഭവം വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് ജീവനുണ്ട്, ഈ പുസ്തകത്തിന് ജീവൻ ഇല്ല എന്ന് ഞാൻ പറയുകയാണ്. എന്റെ അറിവ് വെച്ച് പറയുന്നതാണ്. ഇനി എന്റെ അറിവിനപ്പുറം ഇതിനകത്തൊരു ജീവനുണ്ടെങ്കിൽ അതെനിക്കറിയത്തില്ല, അറിയാനുള്ള വഴി എനിക്കില്ല. ഇല്ലാന്നുള്ള ഒരു ധൈര്യത്തിലാണ് നമ്മളിതിനെ കീറി മുറുക്കി. അങ്ങനെ കേട്ടില്ല, ഞാൻ കേട്ടില്ല, പറഞ്ഞു കുറച്ച്. ഇതിന്റെ ആശയങ്ങൾ ആ അത് ശരിയാണ്. അത് സുരേഷ് എന്നെക്കാളും കടന്നാണ് ചെയ്യുന്നത്. ശരിയാണ്. ആശയങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലല്ലേ ആശയങ്ങൾ? അപ്പൊ ആശയങ്ങൾ അവിടെ ഇരിക്കുന്നു നമ്മുടെ ഉള്ളിൽ. ഇതിനകത്തൊന്നുമില്ല. ഇതിനകത്ത് എന്താ ഉള്ളത്? നമ്മൾ കാണുന്നു കറുത്ത മഷി. ഇതിനകത്ത് കാണുന്നു കറുത്ത മഷി. ഞാൻ ഒന്നാം ക്ലാസ്സിൽ ചെന്നപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒന്നാം ക്ലാസ് ഞങ്ങളുടെ മലയാളം പഠിപ്പിക്കുന്ന ആകെ ഒരു സാറേ ഉള്ളൂ. എല്ലാം രാവിലെ ചോരാ സാറ് സാറിന്റെ പേര് അമ്മക്കുട്ടി സാറുണ്ട്. അമ്മക്കുട്ടി സാറ് ബോർഡിൽ റാന്ന് ഇങ്ങനെ എന്നിട്ട് ചോദിച്ചു ആർക്കെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചു. പിന്നെ ക്ലാസ്സിലെ ഒരു തടിയൻ ഇരുന്നു ചാടി എഴുന്നേറ്റ് പറഞ്ഞു എനിക്കറിയാം, എന്നാ വായിക്കുന്നു. അവൻ പറഞ്ഞു അത് ചോക്കിന്റെ പൊടിയാണെന്ന് പറഞ്ഞു. സാറ് തോറ്റുപോയി ആദ്യം ഒന്നാം ക്ലാസ്. ഒന്നാം ക്ലാസ്സിൽ തന്നെ അവൻ അമ്മക്കുട്ടി സാറിനെ തോപ്പിച്ചു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചത് എന്തെന്നറിയാമോ, യോൻ പറഞ്ഞാണ് ശരിയെന്ന്. ആര്? സാറ് പറഞ്ഞ് റാർന്നു, അവൻ പറഞ്ഞ് പൊടിയുന്നു. ഞങ്ങളെല്ലാം അവന്റെ പക്ഷത്തായി. ഞങ്ങൾ വിചാരിച്ച എന്താണ്, സാറിന് ഇത് പൊടിയാണെന്ന് അറിയില്ല, അതുകൊണ്ടാണ് സാർ റാ റാ സാർ പറയുന്നത്. ഇവനറിയാം ഇത് പൊടിയാണെന്ന്. അതുപോലെ ഇത് ഈ പുസ്തകത്തിലുള്ള എന്താണ്, വെറും മഷിയാണ്. ആശയം എവിടെ ഇരിക്കുന്നു? നമ്മുടെ നമ്മുടെ ബോധത്തിലാണ്. നമ്മുടെ ബോധത്തിലാണ് ഇരിക്കുന്നത്. അപ്പോ നമ്മുടെ നമ്മുടെ ബോധം വെച്ചുകൊണ്ട് നമ്മൾ പറയണത് ഇത് ജഡമാണ്. പക്ഷേ നമ്മൾ ഇതിനെ അറിയുന്നു. ഇതിനെ അറിയുമ്പോൾ എന്ത് വരുന്നു? ഒരു സത്തയോടുകൂടി അറിയുന്നു. ഇവിടെയും എന്ത് വരുന്നു? നമ്മൾ സത്തയെ അറിയുന്നു എന്ന് പറയുമ്പോൾ ഇവിടെയും ബോധവും സത്തയും ഒരുമിച്ചാണ് നമ്മൾ അറിയുമ്പോൾ. എനിക്ക് ബോധമില്ല, ഇതിലെ സത്ത എനിക്ക് അറിയാൻ പറ്റൂ? ബോധമില്ലെന്ന് വെച്ചോ, എനിക്ക് ബോധമില്ലെങ്കിലും ഇത് സത്താണെന്നോ പറയും? ഞാൻ അറിയണമെന്നില്ല, ഞാൻ അറിഞ്ഞില്ലെങ്കിലും ഇതെന്താണ്? സത്താണ്. ഏതുപോലെ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോ ഇത് അറിയുന്നുണ്ട്, ഏതിന്റെ പുസ്തകത്തെ ഞാൻ അറിയുന്നുണ്ട്. ഇത് പുസ്തകമാണോ? ഞാനിത് അറിയുന്നുണ്ട്. ഇത് പുസ്തകമാണോ? അല്ലയോ? എന്താ ഉറപ്പ്? ഞാൻ അറിയുന്നില്ലെങ്കിൽ ഇത് പുസ്തകമാണെന്നുള്ളതിന് എന്താ ഉറപ്പ്? നിങ്ങൾക്ക് ഉറപ്പുണ്ട്, കാരണം നിങ്ങൾ അറിയുന്നുണ്ട് എന്തേ. അപ്പൊ ഞാൻ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ അറിയുന്നതിന് മുമ്പ് ഈ പുസ്തകം ഉണ്ടായിരുന്നു. ഇത് ഒരുപാട് പരിണാമങ്ങളിലൂടെയാണ് എന്റെ മുമ്പിലെത്തിയത്. അതിന് മുമ്പ് ഇതുണ്ടായിരുന്നു, നമുക്ക് മനസ്സിലാക്കാമെന്നുണ്ട്. എന്റെ മുമ്പിൽ വന്നപ്പോ ഞാൻ അറിയും. അപ്പൊ ഞാൻ അറിയുന്നു. പക്ഷേ അറിയുമ്പോ ഞാൻ ഇതിന്റെ സത്യം അറിയുന്നു. ഞാൻ എന്റെ സത്യം അറിയുമ്പോ അറിയുന്ന സമയത്ത് ആ എന്റെ ബോധവും ആ സത്തയും ഒരുമിച്ച് നിൽക്കുന്നു. അറിയാത്തപ്പോ വേണ്ട, അറിയാത്തപ്പോ എന്ത് ചെയ്യുന്നു? ഇതിവിടെ ഉണ്ട്, ഞാൻ അറിഞ്ഞില്ലെന്നേ. അറിയുമ്പോ ബോധവും സത്തയും ഏകമായി. ഇനി എന്റെ ഉള്ളിലാണെങ്കിലും ബോധവും സത്തയും ഏകമായി. വ്യത്യാസമുണ്ട്, ഇത്രയേ ഉള്ളൂ. ഞാനിതിനെ അറിയുമ്പോൾ എന്റെ ബോധവും സത്തയും ഒന്നായി തന്നെ ഇരിക്കും. കാരണം ഇത് ഞാൻ പറയുന്നത് സത്താണ്. പക്ഷെ ഞാൻ കൂടുതലായി പറയുന്നത് എന്താണോ, ഇത് സത്താണ് പക്ഷെ ഇതിന് ബോധമില്ല. സത്താണ് ഇതിന് ബോധം ഇല്ല. അപ്പോ അതുകൊണ്ട് ഞാൻ പറയുന്നു ബോധം ഇല്ലാത്തടത്ത് സത്ത് നിലനിൽക്കുന്നു. ഞാൻ ഇങ്ങോട്ട് കയറി വരുന്നതിന് വസ്തു കൂടെ ഉണ്ടായിരുന്നു, ആ സത്തായിരുന്നു. ഞാനിവിടെ വന്ന് ഇതിനെ അറിഞ്ഞു, ആ സത്തയെ അറിഞ്ഞു. ഇത്രയും ഞാനിവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ വസ്തു ഇവിടെ ഉണ്ട്, എന്റെ സത്ത ഇവിടെ ഉണ്ട്, ഞാൻ അറിയുന്നില്ല. പക്ഷെ അറിയുന്ന സമയത്ത് പ്രത്യേകത എന്താണ്? ആ ബോധവും സത്തയും ഒരുമിച്ചിരിക്കുന്നു. അപ്പൊ ഇനി നേരത്തെ ചോദിച്ച ചോദ്യം എന്താണ്? സകലതും ഉള്ളത് തന്നെ ഇവിടെ പറഞ്ഞ അങ്ങനെ അല്ല. എന്താണോ ഉള്ളതെല്ലാം ആദിമ സത്തം, മറ്റിടത്ത് അങ്ങനെ പറഞ്ഞത് സകലതും ഉള്ളത് തന്നെ. ഇവിടെ എന്ത് പറയുന്നു? ഉള്ളതെല്ലാം ആദിമ സത്തം, രണ്ടും ഒന്നാണ്. സകലതും ഉള്ളത് തന്നെയെന്ന് പറയുന്ന തന്നെയാണ് ഇവിടെ പറഞ്ഞത്. ഉള്ളതെല്ലാം ആദിമ സത്തം, അങ്ങനെ നമ്മൾ അറിയുന്നു. പിന്നെ പറയുന്നു ഇതെല്ലാം ജഡം. അപ്പൊ ഇത് രണ്ടും കൂടെ പൊരുത്തപ്പെടുമെന്നാണ് ചോദിച്ചത്. ഇതെല്ലാം ജഡമെന്ന് പറഞ്ഞ് സത്യം എന്ന് പറയാം. അങ്ങനെ പറയാമോ? അങ്ങനെയാണ് പറയേണ്ടത്. എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സകലതും ഉള്ളത് തന്നെ വെച്ചാൽ എല്ലാ ജഡം, ജഡം എന്ന് പറഞ്ഞാൽ പറയാം നാമ രൂപം, എല്ലാ നാമരൂപവും സത്താണ്. എല്ലാ നാമരൂപങ്ങളെയും നമ്മൾ അറിയുന്നത് സത്തായിട്ടാണ്. അതുകൊണ്ട് നാമരൂപങ്ങളെല്ലാം സത്ത് തന്നെയാണ്. പക്ഷേ വ്യത്യാസം ഇത്രയേ ഉള്ളൂ, എന്റെ ഉള്ളിലിരിക്കുന്ന ഈ ബോധം ഇതെല്ലാ നാമരൂപങ്ങളിലും ഉണ്ട്. അത് ഒരു വ്യത്യാസം. ഈ കണ്ണാടി, ഗ്ലാസ്, ഇതെല്ലാം സത്താണ്. പക്ഷെ ഇതിനൊന്നും എന്റെ ഉള്ളിലിരിക്കുന്ന ബോധം ഇല്ല. അപ്പൊ നിങ്ങളുടെയൊക്കെ ബോധം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. എന്തുകൊണ്ട്? എന്താ ഉറപ്പ്? ഈ ബോധം ഉള്ളതിന്റെ കുറെ അടയാളങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ശാരീരികമായ പ്രവൃത്തികൾ, പ്രതികരണങ്ങൾ, ആശയ വിനിമയം. എന്റെ ഉള്ളിൽ ബോധമായിരിക്കുന്നതുകൊണ്ട് ഞാൻ സംസാരിക്കും, നിങ്ങളുടെ ഉള്ളിൽ ബോധം ഇരിക്കുന്നുണ്ട് നിങ്ങൾ കേൾക്കുന്നു, ബോധമുള്ളതുകൊണ്ട് തിരിച്ച് സംസാരിക്കുന്നു. ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് പ്രവൃത്തി, ചിന്ത, ഇതൊക്കെയാണ് വികാരപ്രകടനങ്ങളാണ്. നമ്മൾ ബോധമുണ്ടെന്നുള്ളത് ആധാരമായി ചെയ്യുന്നു. അപ്പൊ അതൊക്കെ ഉള്ളിടത്തെ ബോധമുണ്ട്. അതൊന്നുമില്ലെങ്കിൽ ബോധം ഇല്ല. പക്ഷെ സത്യം അങ്ങനെയല്ല. സത്ത എന്ന് പറയുന്നത് എന്താണ്? ബോധ പ്രകടമാകാത്ത ജഡമായ വസ്തുക്കളിലും എല്ലാം സത്യമുണ്ട്. അപ്പൊ സർവത്ര ആദിമസത്തയാണ് എന്ന് പറയുന്നത് ശരിയാണ്. നാമരൂപങ്ങളെല്ലാം ജഡമെന്ന് പറയുന്നത് ശരിയാണ്. ജഡമെന്ന് പറയുന്നത് സത്തയില്ലാത്തതുകൊണ്ടല്ല. ജഡവും എല്ലാം എന്താണ്? സത്ത ഉള്ളത് തന്നെ. ജഡം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർക്കണം, ജഡം എന്ന് പറയുന്നത് നാമരൂപം എന്നുള്ള അർത്ഥത്തിലാണ്. ഈ നാമരൂപങ്ങളെല്ലാം എന്താണ്? സത്ത ഉള്ളതാണ്. അപ്പൊ ഇത് ജഡം, ഇത് എന്ന് പറഞ്ഞാൽ എല്ലാം നാമരൂപങ്ങളും എന്ന് പറഞ്ഞാൽ സത്തയില്ലെന്നർത്ഥമില്ല. ഇതെല്ലാം സത്തമുള്ളത് രണ്ടും കൂടെ ചേർത്ത് പറഞ്ഞിരിക്കും. ഒന്ന് പറഞ്ഞെല്ലാം ആദിമസത്തയാണ്, പിന്നെ പറയുന്ന എന്താണോ ഇതെല്ലാം ജഡമാണ് എന്ന് പറഞ്ഞാൽ ജഡത്തിൽ ആദ്യമേ സത്യമാണ്. ആദ്യമേ സത്ത എന്ന് പറഞ്ഞാൽ അത് നശിക്കുന്നില്ല, ജഡമെന്ന് പറഞ്ഞാൽ നശിക്കുന്നു. വ്യത്യാസം ഉണ്ട്. ജഡം വികാരപ്പെട്ട് നശിച്ചു പോകും, സത്തയ്ക്ക് നാശം ഇല്ല. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്.